ഈശ്വരൻ ജഗത്തിന്റെ കാരണമെന്ന് പറഞ്ഞാൽ ഗൗതമൻ അംഗീകരിക്കും, കണാദൻ അംഗീകരിക്കും, ആസ്തികന്മാർ അവരെ അംഗീകരിക്കും. പക്ഷെ ബ്രഹ്മമാണ് കാരണമെന്ന് പറഞ്ഞാൽ അവരും അംഗീകരിക്കത്തില്ല. എന്തുകൊണ്ടാണ്? ഈശ്വരൻ ബ്രഹ്മമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണാദനും ഗൗതമനും എല്ലാം അംഗീകരിക്കും. ഈശ്വരൻ ജഗത്തിന് കാരണമെന്ന് പറഞ്ഞു, ബ്രഹ്മം കാരണമെന്ന് പറഞ്ഞാൽ അവരും അംഗീകരിക്കില്ല. എന്തുകൊണ്ട്? അദ്വൈതി മാത്രം അംഗീകരിക്കും. അതായത് ശങ്കരാചാര്യ പറയുന്ന ബ്രഹ്മത്തെ അവരാരും അംഗീകരിക്കുന്നില്ല. അതാ പ്രശ്നം. ശങ്കരാചാര്യ പറയുന്ന ബ്രഹ്മത്തിന്റെ പ്രത്യേകത എന്താണ്? നിർഗുണം, നിരാകാരമായിരിക്കുന്ന ബ്രഹ്മം, നിരുപാധികമായിരിക്കുന്ന ബ്രഹ്മം, അങ്ങനെ ഒരു ബ്രഹ്മത്തെ വേറെ ആരും അംഗീകരിക്കുന്നില്ല. അതാണ് പ്രശ്നം. ഈശ്വരനെ അംഗീകരിക്കുമ്പോൾ അത് സഗുണനായ ഈശ്വരനാണ്. സൃഷ്ടി, സ്ഥിതി, സംഹാരങ്ങളെല്ലാം ചെയ്യും. അങ്ങനെ ഒരു ഈശ്വരനെ ശങ്കരാചാര്യം അംഗീകരിക്കുന്നുണ്ട്, മറ്റുള്ളവരും അംഗീകരിക്കുന്നുണ്ട്. ആ ഈശ്വരനെ തന്നെ നിർഗുണമായ ബ്രഹ്മമെന്ന് പറഞ്ഞാൽ വേറെ ആരും അംഗീകരിക്കില്ല. അതാ പ്രശ്നം. ഈശ്വരനാണ് ജഗത്തിനെ സൃഷ്ടിച്ചതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സമ്മതമാണ്. എല്ലാവരും എന്ന് വെച്ചാൽ എല്ലാവരും ഇല്ല. സംഖ്യന്മാരംഗീകരിക്കില്ല, മീമാംസകരംഗീകരിക്കില്ല, അവരൊന്നും അംഗീകരിക്കില്ല. പക്ഷെ ന്യായ വൈശേഷികന്മാർ, ഇവരൊക്കെ എടുത്തു പറയുന്നവർ ആസ്തികന്മാരായുള്ളു, ഇവരെല്ലാം അംഗീകരിക്കും, ഇവർക്കൊക്കെ സമ്മതമാണ്. പക്ഷെ അതേ ഈശ്വരൻ തന്നെ നിർഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരാരും അംഗീകരിക്കില്ല. ഇവരെല്ലാം അംഗീകരിക്കുന്നത് ഈ സമഷ്ടി കാരണം പ്രാജ്ഞ ഈശ്വര എന്ന് പറഞ്ഞ ആ ഈശ്വരനെയാണ്. സമഷ്ടി ഈശ്വര മീൻ സമഷ്ടിയിലെ സുഷുപ്തിയിലെ പ്രാജ്ഞനും ഈശ്വരനും അങ്ങനല്ല പറഞ്ഞ് അവര് ഈശ്വരൻ എന്ന് പറയുന്നുണ്ടല്ലോ അവിടെ. സമഷ്ടി സമഷ്ടിക്ക് ഒരു സൂക്ഷ്മ കാരണ ശരീരത്തിലെ അതൊക്കെ പറയുന്ന അദ്വൈതികളുടെ വ്യാഖ്യാനങ്ങൾ മനസ്സിലായ അദ്വൈതിയുടെ വ്യാഖ്യാനമാണ് വെഷ്ടി സമഷ്ടി എന്നുള്ള തരത്തില്. എന്നുവെച്ചാൽ നമ്മുടെ ഓരോരുത്തരുടെ ശരീരത്തിന്റെ ഉള്ളിലും ആ ബ്രഹ്മം തന്നെ ഇരിക്കുന്നു. ജാഗ്രതയിൽ വിശ്വനായിരിക്കുന്നു, സ്വപ്നത്തിൽ തേജസ്സനായിരിക്കുന്നു, സുഷുപ്തിയിൽ പ്രാജ്ഞനായിരിക്കുന്നു. ഇതൊക്കെ അദ്വൈതിയുടെ വ്യാഖ്യാനം. ഇത് മറ്റവരൊന്നും അംഗീകരിക്കില്ല. മറ്റുള്ളവരൊക്കെ ഇതിന് പകരം എന്താ സ്വീകരിക്കുന്നത്? മറ്റുള്ളവരെല്ലാം അംഗീകരിക്കുന്നത് ഒരു ഈശ്വരൻ ലോകത്തിനെ സൃഷ്ടിക്കുന്നു, പിന്നെ ഒരു ജീവൻ, ഒരു ജീവനും ഒരു ഈശ്വരനും, അത്രേ ഉള്ളൂ. അവിടെ വെഷ്ടി സമഷ്ടി എന്നുള്ളതൊന്നും അവർ അംഗീകരിക്കില്ല. കാരണം എന്തുകൊണ്ട്? ഈശ്വരൻ ജീവനിൽ നിന്നും തികച്ചും വേറെയാണ്. ഈശ്വരനും ജീവനും ഒന്നല്ല. ഈശ്വരനും ജീവനും ഒന്നെന്ന് പറയുന്നിടത്താണ് വെഷ്ടി സമഷ്ടി വരുന്നത്. വെഷ്ടി ജീവനും സമഷ്ടി ഈശ്വരനും, ഈശ്വരനും ജീവനും വേറെ വേറെയാണെങ്കിൽ പിന്നെ അവിടെ വെഷ്ടി സമഷ്ടി എന്നൊന്നും പറയേണ്ട കാര്യം ഇല്ല. പിന്നെ രാമാനുജാചാര്യർ മാത്രം പറയുമ്പോൾ ചെറിയൊരു വ്യത്യാസത്തിൽ പറയും. ഈശ്വരന്റെ ശരീരമാണ് ജീവനെന്ന് പറയും. അത് രാമാനുജാചാര്യന്റെ പക്ഷം. ഈശ്വരന്റെ ശരീരമാണ് ജീവൻ. എന്നാലും ഈശ്വരൻ വേറെയാണ്, ജീവൻ വേറെയാണ്. രണ്ടും തമ്മിലൊരു ബന്ധമുണ്ട്. ഒരാള് അയാളുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവും ആ ശരീരവും തമ്മിലൊരു ബന്ധമുള്ളതുമല്ല. ഈ പറയുന്ന ഇപ്പൊ ഈ പറഞ്ഞത് ശങ്കരാചാര്യർ മാത്രം അംഗീകരിക്കുന്ന കാര്യമാണ്. നിർഗുണമായ ബ്രഹ്മം, ആ ബ്രഹ്മത്തിന് വിവർത്തമാണ് ഇതല്ല വേറെ ആരും അംഗീകരിക്കുന്നത്. പിന്നെ എന്താണ്? പ്രപഞ്ചത്തെ അനുഭവിക്കാൻ തർക്കമുണ്ടാ കാര്യമല്ല, എന്നാൽ ബ്രഹ്മമുണ്ട് അതാണ് ഈ പ്രപഞ്ചത്തിന് കാരണം എന്ന് പറയുന്നത്. തർക്കമുള്ള കാര്യമാണ്, തർക്കം യുക്തിയിലൂടെ പറയുകയാണ്. അനന്യയുക്തി, അനന്യത്വയുക്തി, പ്രപഞ്ചം ആത്മാവിൽ വിവർത്തമാണ് പാലെന്ന പോലെ എന്ന് ചുരുക്കമായി ഈ ശ്ലോകത്തിന്റെ ആശയം പറഞ്ഞു വെക്കുകയാണ്. അതായത് ഇത് ഇവിടെ ഈ പറയുന്ന മുഴുവൻ കാര്യങ്ങളും എല്ലാം യുക്തിയിലൂടെ സമർത്ഥിക്കുന്ന കാര്യമാണ്. ഇതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? യുക്തി. പിന്നെ അതിന്റെ അപ്പുറം വേറെ ഒന്നുണ്ട്. എന്ത്? യുക്തിക്ക് മേളി നിൽക്കുന്ന ഒന്നുണ്ടോ? എന്താണ്? എക്സ്പീരിയൻസ് എന്നും കാൽ കാശിന്റെ വിലയിൽ ശാസ്ത്ര ചർച്ചയിൽ ശാസ്ത്ര ചർച്ചയിൽ എക്സ്പീരിയൻസിന് ഒരു വിലയില്ല. എന്തുകൊണ്ട്? വ്യക്തിപരമായത്. ആ, അത് വ്യക്തിപരമായത്. പിന്നെ എന്താണ് അവിടെ വില ഉള്ളത്? ഏതിനാണ്? യുക്തിയുടെ കാര്യം പറഞ്ഞു. യുക്തിയേക്കാൾ വിലയുള്ളതിന് വിശ്വാസം എല്ലായിടത്തും വേണം. വിശ്വാസം ഇല്ല ഒരു കളി. ഇതെല്ലാം വിശ്വാസമാണ്. പ്രമാണം, ശ്രുതി, ഉപനിഷത്ത്, യുക്തിക്ക് മേളി. ഈ രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് യുക്തി. ഈ പറയുന്ന ഈ ബ്രഹ്മം എന്നൊക്കെ പറയുന്നത് ഉപനിഷത്തിന്റെ വ്യാഖ്യാനം എന്നാ പറയുന്നത്. വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ അത് മുഴുവൻ യുക്തിയാണ്. യുക്തിയിലൂടെ സമർത്ഥിക്കുകയാണ്. യുക്തിയിലൂടെ ഓരോ നിർണയത്തിൽ എത്തിച്ചേരുന്നതാണ് ഇങ്ങനെ ഒരു ബ്രഹ്മം ഉണ്ടെന്ന്. ആ ബ്രഹ്മമാണ് ജഗത്തിനെ സൃഷ്ടിക്കുന്നതെന്നും അത് നിർഗുണമാണ്, ജഗത്ത് അതിന്റെ പരിണാമം അല്ലെന്നും വിവർത്തമാണെന്നും എല്ലാം പറയുന്ന യുക്തിയാണ്. അതെപ്പോഴും അറിഞ്ഞിരിക്കണം. അല്ലാതെ യുക്തിവാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെ നിഷേധിക്കുന്നവരാണെന്ന് നമ്മുടെ ഒരു ധാരണ മനസ്സിൽ കടന്നിട്ടുണ്ട്. യുക്തിവാദികളെന്ന് പറഞ്ഞാൽ ഇതൊക്കെ നിഷേധിക്കുന്നവരാണ്. യുക്തിവാദി എന്ന് പറഞ്ഞാൽ നിരീശ്വരവാദി എന്നൊരു ധാരണ നമ്മുടെ മനസ്സിലുണ്ട്. അതൊക്കെ വലിയ അബദ്ധമാണ്. ഇതെല്ലാം സമർത്ഥിക്കുന്നത് യുക്തി കൊണ്ടാണ്. ഈശ്വരൻ ഉണ്ട് എന്ന് സമർത്ഥിക്കുന്ന എങ്ങനെ? യുക്തി കൊണ്ടാണ്. അപ്പൊ ഈശ്വരൻ ഉണ്ടെന്ന് പറയുന്നത് ആരാണ്? യുക്തിവാദികൾ. അപ്പൊ യുക്തിവാദികൾ ഈശ്വരനുണ്ടെന്ന് യുക്തിയിലൂടെ സമർത്ഥിക്കുമ്പോ അതേ യുക്തി ഉപയോഗിച്ച് കുറച്ചുപേര് ഈശ്വരനില്ലെന്നും പറയുന്നു എന്നേ ഉള്ളൂ. പക്ഷെ യുക്തി കൂടുതൽ ഉപയോഗിക്കേണ്ടി വരുന്നത് ഈശ്വരനുണ്ടെന്ന് സമർത്ഥിക്കാനാണ്. ഈശ്വരനില്ലാന്ന് സമർത്ഥിക്കാനല്ല, ഈശ്വരനുണ്ടെന്ന് സമർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ യുക്തിവാദം നടന്നിട്ടുള്ളത്. കാരണം അതെല്ലാം വേറെ വഴിയില്ല. ഈശ്വരനുണ്ടെന്ന് വേറെ എങ്ങനെ സമർത്ഥിക്കും? ഈശ്വരനുള്ള യുക്തിവാദമല്ല ഒരു വഴിയില്ല. നിരീശ്വരവാദികൾ എന്ത് ചെയ്യുന്നു? യുക്തിവാദം ഉപയോഗിച്ചിട്ട് ഈശ്വരനില്ല എന്ന് പറയും. അപ്പൊ ഈ പറയുന്ന മുഴുവൻ ശങ്കരാചാര്യരും ഇങ്ങനെ ഒരു ബ്രഹ്മം ഉണ്ടെന്നും പ്രപഞ്ചം വിവർത്തമാണെന്നും എല്ലാം പറഞ്ഞ് എന്തിന്റെ അടിസ്ഥാനത്തിൽ? യുക്തിയുടെ അടിസ്ഥാനത്തിൽ. ആ യുക്തി പരാജയപ്പെടുന്ന ചില സ്ഥലങ്ങൾ വരും. യുക്തി എല്ലായിടത്തും വിജയിക്കത്തില്ല. യുക്തി പരാജയപ്പെടുന്നിടത്ത് എന്ത് ചെയ്യും? ശ്രുതി എന്ന് പറയും, ശ്രുതി എന്ന്. അപ്പൊ അശ്രുതിയിൽ അതുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രുതിയെ അങ്ങനെ വ്യാഖ്യാനിക്കും. ഇനി അനുഭവം എന്ന് പറയുന്ന കാര്യമുണ്ടല്ലോ, അനുഭവം, അനുഭവത്തിന് എന്താ സ്ഥാനം ഇതിന്? എന്താണ് സ്ഥാനം അനുഭവം? അനുഭവം എന്ന് പറയുമ്പോ സർവസാധാരണമായിരിക്കുന്ന അനുഭവങ്ങളെയാണ് ശങ്കരാചാര്യർ അംഗീകരിച്ചിരിക്കുന്നത്, ഇത് സമർത്ഥിക്കാൻ. അത് ചെറിയ വ്യക്തി അനുഭവങ്ങളെയല്ല. ഈ ബ്രഹ്മം ഉണ്ട് എന്ന് സമർത്ഥിക്കുന്നതിന് സർവസാധാരണമായ അനുഭവങ്ങളെ എടുത്തിട്ടുള്ളൂ ശങ്കരാചാര്യർ. എങ്കിലും ഒരു വ്യക്തി പറയണേ എനിക്ക് ബ്രഹ്മം ഉണ്ടെന്ന് പറഞ്ഞ് അത് സ്വീകരിക്കുന്നു. അപ്പൊ സർവ്വസാധാരണമായ അനുഭവം എന്ന് പറയുന്നത് എന്താണ്? എല്ലാവർക്കും ഉള്ള അനുഭവം. ഏത് അനുഭവത്തെ എടുത്തിരിക്കുന്നത്? ഉണ്മയെ സംബന്ധിച്ചുള്ള അനുഭവത്തെ എടുത്തിട്ടുണ്ട്, അത് ശരിയാണ്. പിന്നെ ഏതാണ്? സർവർക്കുള്ള അനുഭവം ഉണ്മയെ സംബന്ധിച്ച്, ഉണ്മയെ സംബന്ധിച്ചുള്ള അനുഭവം ഉണ്ട് എന്നറിയുന്നത്, അങ്ങനെ ഒരു അറിവുണ്ടാകുന്നത് ആ ഉണ്ട് എന്നുള്ള അനുഭവത്തിന്റെ പിന്നിൽ ബ്രഹ്മമുള്ളത് കൊണ്ടെന്നാണ് ശങ്കരാചാര്യരുടെ വാദം. നമ്മൾ ഉണ്ട് എന്നറിയണമെങ്കിൽ എന്ത് വേണം? എവിടെ നിന്ന് വരുന്നു ഈ അനുഭവം? ഇതിന്റെ പിന്നിൽ ബ്രഹ്മം എന്ന് പറയുന്ന ഒന്നുള്ളത് കൊണ്ടാണ് നമുക്ക് ഉണ്ടെന്നുള്ള അനുഭവം ഉണ്ടാകുന്നത്. ജ്ഞാനം എന്നുള്ളതിന്റെ ശങ്കരാചാര്യർ എങ്ങനെ സ്വീകരിക്കുന്നു? അനുഭവം, ജ്ഞാനത്തെ സ്വീകരിക്കുന്നത് ജ്ഞാനെന്നുള്ള അനുഭവം എല്ലാവരിലും ഒരുപോലെ ഇരിക്കുന്നു. ജ്ഞാനെന്നുള്ള അനുഭവം സർവറിലും ഒരുപോലെ ഇരിക്കുന്നു. അപ്പൊ അങ്ങനെ എല്ലാവരിലും ഒരുപോലെ ഇരിക്കുന്ന ഈ ജ്ഞാനെന്നുള്ള അനുഭവത്തിന്റെ പിന്നിൽ ഒന്നുണ്ട്, അതാണ് ബ്രഹ്മം, അതാണ് യുക്തി അവിടെ പ്രയോഗിക്കുന്നത്. കാരണം ഞാനെന്ന് പറയുന്ന അനുഭവം ഏതെങ്കിലും ഒരു വിശേഷ അനുഭവം അല്ലാണ്ടെങ്കിൽ എനിക്ക് ഞാനെന്നുള്ള അനുഭവം ഉണ്ട്, വേറൊരാൾക്കുമില്ല, അങ്ങനെയല്ല. ഞാനെന്നുള്ള അനുഭവം എല്ലാവർക്കും ഉണ്ട്. അപ്പൊ എല്ലാവർക്കും ഇങ്ങനെ ഞാനെന്നുള്ള ഒരു അനുഭവം ഉണ്ടാവണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്ത് വേണം? ഒന്നുണ്ടായിരിക്കും, അതാണ് ബ്രഹ്മം. ഉണ്ട് എന്നുള്ള അനുഭവം സർവറിലും ഉണ്ട്, സർവ്വ മനുഷ്യരിലും. അങ്ങനെയാണെങ്കിൽ ആ അനുഭവത്തിന്റെ പിന്നിൽ ഒന്ന് വേണം, അതാണ് ബ്രഹ്മം. അതാണ് സർവ്വസാധാരണമായ അനുഭവങ്ങൾ എടുത്തുകൊണ്ടാണ് അതിന്റെ പിന്നിൽ ബ്രഹ്മമാണ് എന്ന് ശങ്കരാചാര്യർ സമർത്ഥിക്കുന്നത്. അല്ലെങ്കിൽ വ്യക്തിനിഷ്ഠമായ അനുഭവത്തെ ഒരാൾ പറയുകയാണ് ഞാൻ ബ്രഹ്മജ്ഞാനിയാണ്, അതിനെ എടുത്തുകൊണ്ടല്ല, അതിനെ സ്വീകരിക്കുന്നില്ല ശങ്കരാചാര്യർ, സ്വീകരിക്കുന്നില്ല. പിന്നെ ഒരു ഗുരുവിന് ബ്രഹ്മജ്ഞാനം ഉണ്ടെന്ന് ശിഷ്യന്മാര് സ്വീകരിക്കുന്നു. ഗുരുവിന് ബ്രഹ്മജ്ഞാനം ഉണ്ട്, ശിഷ്യന്മാർക്ക് ഗുരുവിനുള്ള വിശ്വാസമാണ്, അങ്ങനെ സ്വീകരിക്കുന്നു. ശാസ്ത്ര ചർച്ചയിൽ വരുമ്പോൾ അത് സ്വീകരിക്കാൻ പറ്റത്തില്ല, വ്യക്തിഗതമായ അനുഭവങ്ങൾ സ്വീകരിക്കാൻ പറ്റില്ല. എനിക്ക് അനുഭവം ഉണ്ട്, വേറൊരാൾക്കില്ല, അപ്പൊ പിന്നെ ഞാനയാളോടുത്ത് അങ്ങനെ സംസാരിക്കും? എനിക്കും വേറൊരാൾക്കുള്ള ഒരു അനുഭവത്തെ മുൻനിർത്തിയെ സംസാരിക്കാൻ പറ്റും. ഞാനെന്ന് പറയുന്ന അനുഭവം എനിക്കും വേറൊരാൾക്കുള്ള, അപ്പൊ പിന്നെ അത് ബ്രഹ്മമാണെന്ന് എങ്ങനെ അറിയും? അത് ശ്രുതിയെ വ്യാഖ്യാനിച്ചിട്ട്. പിന്നെ പ്രപഞ്ചം കല്പിതമാണ്, അധ്യാരോപമാണ്, ഇതെല്ലാം പറയുന്നത് എങ്ങനെ സമർത്ഥിക്കും? യുക്തി ഉപയോഗിച്ച്. അവിടെയൊക്കെ യുക്തിയാണ്, അതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഈ പ്രപഞ്ചം കല്പിതമെന്ന് പറയുന്നത് യുക്തിയാണ്. ഈ വിവർത്തം എന്നുള്ള മലയാളം കല്പിതമാണോ? കല്പിതം എന്നർത്ഥം. രജ്ജുവിന് സർപ്പം പോലെ. പരമാർത്ഥത്തിലില്ലാത്തത് കൽപ്പിതം എന്നൊക്കെ പറയുന്നു. മലയാളം കൽപ്പിതം എന്ന് ഇന്നർത്ഥം പ്രപഞ്ചം കൽപ്പിതമാണ് എന്നുള്ളതാണ്. പിന്നെന്താണ്? തരംഗമായിട്ടുള്ളതെല്ലാം വെള്ളം തന്നെ. ഗുരുവിന്റെ നീതിബോധം എമ്പതിയാണ് സമൂഹത്തിന് വേണ്ടി. തരംഗമായിട്ടുള്ളതെല്ലാം വെള്ളമുള്ള എന്ന് പറയുന്നതിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. അതായത് മണ്ണിൽ നിന്ന് കുടമുണ്ടാകുന്നു, ഇത് സാങ്കിന്മാരും മറ്റും പറയുന്നത് ഇത് പരിണാമമാണെന്നാണ്. അതുകൊണ്ട് ചിലയിടത്ത് ഇത് പരിണാമത്തിന് ഉദാഹരണമായി കൊടുക്കും. വെള്ളത്തിൽ നിന്ന് തരംഗങ്ങൾ ഉണ്ടാകുന്നു, ഇത് പരിണാമത്തിന് ഉദാഹരണമായും പറയും. കാരണം വെള്ളം പരിണമിച്ചാണ് തരംഗമാകുന്നു. എന്നാൽ അദ്വൈതി ഇതെടുക്കുമ്പോൾ അതിന് വിവർത്തമായിട്ട് എടുക്കുന്നു. മണ്ണിൽ നിന്ന് കുടമുണ്ടാകുന്നതും വിവർത്തമാണ്, വെള്ളത്തിൽ നിന്ന് തരംഗം ഉണ്ടാകുന്നതും അദ്വൈതിക്ക് വിവർത്തമാണ്, പരിണാമമല്ല. അതെങ്ങനെ അദ്വൈതിക്ക് വിവർത്തമായി? എന്തുകൊണ്ടത് വിവർത്തമാണ്? രണ്ടു ഒന്നെന്ന് പറഞ്ഞാ പോരാ, ഏകദേശം അടുത്ത് വരുന്നുള്ളു. എന്ന് പറഞ്ഞാ പോരാ, കൃത്യമായി പറയുന്നു. കൃത്യത വേണം. കാര്യകാരണ സംവിധാനം വെള്ളത്തിൽ നിന്ന് വേറിട്ട് തിരക്കുന്ന നിലയില്ല, മണ്ണിൽ നിന്ന് വേറിട്ട് കുടത്തിന് നിലയില്ല. ഈ പറയുന്ന എന്താണ് ഇങ്ങനെ പറയുന്നത്? ഞാൻ ഈ പറഞ്ഞത് എന്താണ്? യുക്തി. ഇപ്പോ സംഖ്യന്മാര് പ്രണമിച്ചു എന്ന് പറയുന്നതിന് തന്നെ അദ്വൈതി അനന്യത്വ യുക്തി ഉപയോഗിച്ച് പറയാൻ ഇത് വിവർത്തമാണ്. മനസ്സിലായോ? അതാണ് പറയുന്നത്. അദ്വൈതം മുഴുവൻ ഉറപ്പിച്ചിരിക്കുന്ന ഇവിടെ യുക്തിയിലാണ്. ശ്രുതിയെ കൂടെ കൂട്ടുപിടിക്കുന്നു. ഇതൊരു യുക്തിയാണ്. യുക്തി ശരിയല്ലേ? നമുക്ക് മണ്ണിൽ നിന്ന് കുടത്തെ വേറെ മാറ്റാൻ പറ്റുന്നില്ല. മാറ്റാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ആ കുടം എന്താ? അത് നമ്മുടെ ഒരു തോന്നലാണ്, ഒരു സങ്കല്പമാണ്, വിവർത്തമാണ്. എന്തുകൊണ്ട്? കുടം ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ, എല്ലാം ചെയ്യുന്ന, നിങ്ങൾ ഉപയോഗിക്കുന്നതും പാകം ചെയ്യുന്നതും വെള്ളം കൊണ്ടുവരുന്നതും എല്ലാം മണ്ണ് തന്നെ. ചെറിയ വ്യത്യാസം വരുന്നത്, വെള്ളത്തിൽ തിരയെ എന്ന് പറയുമ്പോൾ അതേപടി തന്നെ നിൽക്കുന്നുണ്ട് തിര, വെള്ളം പോലെ തന്നെ. പക്ഷെ മണ്ണിൽ നിന്ന് കുടം എന്ന് പറയുമ്പോഴത്തേക്ക് മാറ്റം വരുന്നുണ്ടല്ലേ, മണ്ണായിട്ട് വന്നേ കുടാ മറ്റേ പരിണമിച്ചു നിൽക്കുകയല്ലേ? അതേന്നെ, തിരയെ മണ്ണിൽ നിന്ന് കുടം ഉണ്ടാക്കി, മണ്ണല്ലാതെ കുടത്തിൽ വേറെ എന്തുണ്ട്? എന്തെങ്കിലും ഉണ്ടോ? അല്ല, അത് തന്നെയാണ്. പക്ഷെ വെള്ളം അതേപടി തന്നെ വരുന്നുണ്ടല്ലോ, ആകാരത്തിൽ വ്യത്യാസം വരുന്നുണ്ട്. വെള്ളത്തിൽ തിരമാലയ്ക്ക് വ്യത്യാസമുണ്ട്, വലിയ തിര, ചെറിയ തിര, നൂര, പദ, വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അതിന് എന്താണ്? തരംഗാവലി ഒരു പറയുന്നില്ലേ, തരംഗങ്ങളുടെ കൂട്ടങ്ങളുണ്ട്. വെറും വെള്ളം ഈ ഗ്ലാസിനകത്ത് വെള്ളം ഇരിക്കുന്നു, ഇതിനകത്ത് തരംഗമുണ്ട്, തിരമാലകളുണ്ട്. അപ്പൊ തിരമാലയും ആ വെള്ളവും തമ്മിൽ വ്യത്യാസമില്ലേ? പ്രത്യക്ഷമായി നമ്മൾ കാണുന്നതല്ലേ, നമ്മൾ പ്രത്യക്ഷമായി കാണുന്നതല്ലേ. പിന്നെ നമുക്ക് അഭിപ്രായ വ്യത്യാസം തോന്നുന്നത് എന്താണ്? മണ്ണിൽ നിന്ന് കുടം ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറെ കാലം അങ്ങനെ ഇരിക്കും, അതിനെ ഉടയ്ക്കുന്നത് വരെ. വെള്ളത്തിൽ നിന്ന് തിരമാല ഉണ്ടായാൽ പെട്ടെന്ന് തന്നെ നശിച്ചു, ഇത്രയും വ്യത്യാസമുണ്ട്. പക്ഷെ തിരമാല എന്ന് പറയുമ്പോൾ അവിടെ ഒരു മാറ്റം വന്നു. ഈ വ്യത്യാസം കൊണ്ടാണ് നമ്മൾ പറയുന്നത്. കുടം കുറെ കാലം ഇരിക്കും, തിരമാലയ്ക്ക് ആയുസില്ല, ഇങ്ങനെ പറയാം. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. പക്ഷെ തിരമാല എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് വരുന്നു, അതിനൊരു പ്രത്യേക ഷേപ്പുണ്ട്. അത് തന്നെയാണ് കുടത്തിലും ഉള്ളത്, മണ്ണിൽ ഒരു പ്രത്യേക ഷേപ്പ്, അതിനാണ് കുടം എന്ന് പറയുന്നത്. പിന്നെ കുടത്തിന് പ്രത്യേക പ്രയോജനം ഉണ്ടല്ലോ, പാകം ചെയ്യാതെ ഇതൊക്കെ ചെയ്യാം. തിരമാലയ്ക്കും ഉണ്ട് പ്രത്യേകതകൾ. എന്താണ് തിരമാല? ഉയർന്നു പോങ്ങും, അതിന്റെ മേളിൽ കൂടി ആൾക്കാർക്ക് സഞ്ചരിക്കാം, പല കാര്യങ്ങളും ചെയ്യാം. തിരമാലയിലെ സർഫിങ്, തിരമാലയുടെ സർഫ് ചെയ്യാം, മേളിൽ കൂടെ സഞ്ചരിക്കും. വെറുമുള്ളാണെങ്കിൽ അത് പറ്റില്ല. തിരമാല എന്ത് ചെയ്യുന്നു? വെള്ളം. തിരമാലയാണെങ്കിൽ എന്ത് ചെയ്യുന്നു? വലിയ കപ്പലിനെ എടുത്ത് ഉടച്ചു കളയും. തിരമാല ചെറിയൊരു കാര്യം, തിരമാല കപ്പലിനെയൊക്കെ പൊട്ടിച്ച് കളയും. മണ്ണിൽ നിന്ന് എങ്ങനെയാണോ കുടം വ്യത്യാസപ്പെട്ടിരിക്കുന്നത്, അതുപോലെ വെള്ളത്തിൽ നിന്ന് തിരമാലയും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. എന്നാൽ രണ്ടിടത്തും മണ്ണും വെള്ളവും തന്നെയാണ്. അതുകൊണ്ട് കുടവും തിരമാലയുമെല്ലാം എന്താണ്? ഇതെല്ലാം മണ്ണും വെള്ളവും തന്നെ എന്ന് പറയുന്നു. അതിനാണ് വിവർത്തം എന്ന് പറയുന്നത്. ഒരു മാറ്റമില്ലാതെ നിൽക്കുന്ന അതിനെ വർത്തമാനം. വസ്തുസ്ഥിതിക്ക് യാതൊരു മാറ്റമില്ലാതെ, വസ്തുസ്ഥിതിക്ക് യാതൊരു മാറ്റമില്ലാതെ നിൽക്കുന്നത് വർത്തമാനം. വസ്തുസ്ഥിതിക്ക് മാറ്റമില്ലാതെ എന്നുള്ളതല്ല, എന്താണ് അതിന്റെ അധിഷ്ഠാനമായിരിക്കുന്ന തത്വം എന്ന് പറയുന്നു. അധിഷ്ഠാനമായിരിക്കുന്ന തത്വത്തിന് ഒരു മാറ്റവും വരാതെ ഒരു കാര്യം അനുഭവപ്പെടുകയാണെങ്കിൽ അതിന് വിവർത്തം എന്ന് പറയാം. മണ്ണെന്ന് പറയുന്ന ആ തത്വത്തിന് ഒരു മാറ്റവും വരാതെ കുടമെന്ന് പറയുന്ന കാര്യം അനുഭവപ്പെടുന്നതുകൊണ്ട് കുടം വിവർത്തമാണ്. അവിടെ രണ്ട് കാര്യങ്ങളുണ്ട്, കാരണവും കാര്യവും. കാരണത്തിന് മാറ്റമില്ല, എന്നാൽ കാര്യം പ്രത്യേകിച്ച് അനുഭവപ്പെടുന്നുണ്ട്. അപ്പൊ അതിന് വിവർത്തമെന്ന് പറയും. മണ്ണ് പരിണമിച്ച് കുടമാകുന്നു എന്ന് പറയുന്നത് ശരിയാണ്. മണ്ണിന് പരിണാമം ഉണ്ടായി, കുടം ഉണ്ടായി എന്ന് പറഞ്ഞാൽ തെറ്റില്ല. ജലത്തിന് പരിണാമം ഉണ്ടായി, തരംഗം ഉണ്ടാകുന്നു പറയുന്നതിന് തെറ്റില്ല. അതുകൊണ്ട് അദ്വൈതി എന്താ പറയുന്ന അവിടെ കുറച്ചുകൂടെ ഒരു സൂത്രപ്പണി പറയും. ഈ പ്രപഞ്ചം എന്ന് പറയുന്ന വിവർത്തമാണ്, പക്ഷെ വിവർത്തമായ പ്രപഞ്ചത്തിന്റെ ഉള്ളിൽ പരിണാമം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൂടെ അംഗീകരിക്കും, വിവർത്തത്തിൽ പരിണാമം സംഭവിക്കാം, വിവർത്തം കൂടാതെ പരിണാമമില്ല. ഇതാണ് അദ്വൈതിയുടെ നിലപാട്. വിവർത്തത്തിന്റെ ഉള്ളിൽ പരിണാമം സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. സംഖ്യന്മാരെ പറ്റി പറയുന്നത് എന്താണ്? വിവർത്തമില്ല, കേവല പരിണാമം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നുവെച്ചാൽ മണ്ണ് പരിണമിച്ച് കുടമായിരിക്കുകയാണ്, അവിടെ വിവർത്തമില്ല. അത് നമ്മുടെ അനുഭവത്തിലുള്ള കാര്യമാണ്. മണ്ണിരിക്കുമ്പോൾ കുടമില്ല, മണ്ണിനെ കുഴച്ച് കുംഭകാരൻ കുടത്തെ ഉണ്ടാക്കുമ്പോഴാണ് കുടം ഉണ്ടാകുന്നത്. അപ്പൊ പരിണാമം നമ്മൾ നേരിട്ട് കാണുന്നതാണ്. അത് ഇതുവരെ സമ്മതിക്കാം, പക്ഷെ കുടത്തെ നിങ്ങൾ എന്തായി സ്വീകരിക്കണം? വിവർത്തമായി സ്വീകരിക്കണം. ആ വിവർത്തത്തിനുള്ളിൽ അതിനെ വിവർത്തത്തെ അംഗീകരിച്ചുകൊണ്ട് അവിടെ പരിണാമവും സംഭവിക്കുന്നുണ്ട്. പക്ഷെ വിവർത്തം ആ പരിണാമത്തെ ഉൾക്കൊള്ളുന്നതുകൊണ്ട് വിവർത്തത്തിനാണ് പ്രാധാന്യം, പരിണാമത്തിനല്ല. അത് വിവർത്തമാണെന്ന് നമുക്ക് അംഗീകരിക്കേണ്ടി വരുന്നതുകൊണ്ട് യുക്തിയുണ്ട്. നമ്മുടെ അനുഭവത്തിൽ എന്താണ് കാണുന്നത്? പരിണാമമാണ് അല്ലേ. നമ്മൾ കാണുന്ന എന്താണ്? മണ്ണ് മാറി കുടമായി മാറുന്നതാണ് നമ്മുടെ അനുഭവത്തിൽ. നമ്മൾ ആ പരിണാമം മാറ്റമാണ് കാണുന്നത്. പക്ഷെ നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ എന്താ മനസ്സിലാകുന്നത്? വിവർത്തമാണ്, കാരണം മണ്ണിൽ നിന്ന് വേറെ കുടമില്ല. അപ്പോൾ പരിണാമത്തെ അംഗീകരിക്കുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല, പക്ഷെ വിവർത്തത്തിൽ അന്തർഭവിക്കുന്ന പരിണാമമായിരിക്കും. ഇതാണ് അദ്വൈതിയുടെ നിലപാട്. അതുകൊണ്ട് അദ്വൈതി സത്കാര്യവാദത്തെ മറ്റേ സ്വീകരിക്കുന്നു, പക്ഷെ അടിസ്ഥാനപരമായി വിവർത്തം തന്നെ സ്വീകരിക്കുന്നു. ബ്രഹ്മത്തിൽ വിവർത്തമായിരിക്കുന്നതാണ് ഈ പ്രപഞ്ചം. ഈ പ്രപഞ്ചത്തിൽ പല പരിണാമങ്ങളും നടക്കുന്നുണ്ട്. അദ്വൈതിയുടെ നിലപാട്. പരിണാമം നടന്നാലും അത് സാങ്കിന്മാർ പറയുന്ന പോലെയുള്ള പരിണാമമാണ്. സാങ്കിന്മാർ പറയുന്ന പരിണാമം എന്താണ്? യഥാർത്ഥത്തെ സംഭവിക്കുന്ന ഒന്നാണ്. മണ്ണിൽ വാസ്തവത്തിലൊരു മാറ്റം വന്നാണ് കുടമുണ്ടാകുന്നത്. അദ്വൈതി പറയുന്നത് വാസ്തവ മാറ്റമില്ല. മണ്ണിലുണ്ടാകുന്ന ആ മാറ്റം എന്ന് പറയുന്നത് വിവർത്തമാണ്, അത് കൽപ്പനയാണ്. വാസ്തവത്തോടെ ഒരു മാറ്റമില്ല. എന്തുകൊണ്ട്? അത് മണ്ണ് തന്നെ, കുടം മണ്ണ് തന്നെ. ആണ് യുക്തിയിലൂടെ ഒരു കാര്യത്തെ സമർത്ഥിക്കുന്നത്. സംഗീതമാരെ അങ്ങനെ പറയാൻ പറ്റും. നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നില്ലേ കുംഭകാരൻ മണ്ണെടുത്ത് വെച്ച് കുടം ഉണ്ടാക്കി? അവിടെ ഒരു പരിണാമമാണ് നമ്മൾ കാണുന്നത്. ശരിയാണ്, പക്ഷെ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കാൻ എന്താണ്? ആ മാറി വന്നത് മണ്ണല്ല, വേറൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ അതെന്താണ്? വിവർത്തമാണ്. വിവർത്തത്തെ അംഗീകരിച്ചുകൊണ്ട് പരിണാമത്തെ സ്വീകരിക്കാം. അതുവരി ഇതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. എന്നുവെച്ചാൽ അവിടെ അദ്വൈതി അനുഭവത്തെക്കാൾ പ്രാധാന്യം കൊടുക്കുന്ന യുക്തിക്കാണ്. അനുഭവത്തെക്കാൾ യുക്തിക്ക് പ്രാധാന്യം കൊടുക്കുന്നു. പല സ്ഥലങ്ങളിലും നമ്മളങ്ങനെ ചെയ്യാറുണ്ട്. നമ്മുടെ അനുഭവം എന്താണ്? സൂര്യൻ കറങ്ങുന്നു. പക്ഷെ യുക്തിപരമായി ചിന്തിച്ചാൽ സൂര്യൻ കറങ്ങുന്നില്ല എന്നൊരു യുക്തിയുണ്ട്. എന്തുകൊണ്ട്? സൗരയൂഥത്തിൽ സൂര്യനാണ് സെന്ററിൽ, ഭൂമിയാണ് കറങ്ങുന്നത്. കേവല യുക്തിയല്ല, അതിന്റെ പിന്നിൽ സയൻസും ഉണ്ട്. പക്ഷെ അദ്വൈത കൊടുക്കുന്ന യുക്തി ബ്രഹ്മത്തിൽ നിന്ന് പ്രപഞ്ചം ഉണ്ടായെന്ന് അപ്ലൈ പറ്റില്ല. ബ്രഹ്മത്തിൽ നിന്ന് പ്രപഞ്ചം ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദോഷമൊന്നുമില്ല, പക്ഷെ സത്യമായി ഉണ്ടായി. ഇതാണ് അദ്വൈതി പറയുന്നത്. ബ്രഹ്മത്തിൽ നിന്ന് പ്രപഞ്ചം സത്യമായിട്ട് ഉണ്ടായില്ല, രജ്ജു സർപ്പം പോലെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ എന്തൊരു ബ്രഹ്മത്തിൽ പ്രപഞ്ചം ഉണ്ടായ ഒരു ഭ്രാന്തിയായിട്ടുണ്ടായി. സത്യമായിട്ടെന്ന് പറഞ്ഞാലേ ഉള്ളൂ പ്രശ്നം, ഭ്രാന്തിയായിട്ടുണ്ടായെന്ന് പറഞ്ഞാൽ പ്രശ്നമില്ല. അതുകൊണ്ട് അദ്വൈതിയെ സംബന്ധിച്ച് പ്രപഞ്ചം മൊത്തം എന്താണ്? ഒരു ബ്രഹ്മമാണ്, ഒരു ഭ്രാന്തിയാണ്. ഇത്രയും കാലം അദ്വൈതി പിടിച്ചു നിന്ന് ഈ ഭ്രാന്തി ഉണ്ടാകും. ആ ഭ്രാന്തി എന്ന് പറഞ്ഞാൽ നമുക്ക് വിശദീകരിച്ചു തരുന്നതിന് ഒരേ ഒരു വഴിയുള്ളൂ. എന്തോ യുക്തി മനസ്സിലായോ? ഭ്രാന്തി സൂര്യൻ കറങ്ങുന്നു എന്ന് പറയുന്ന ഒരു ഭ്രാന്തിയാണ്. നമ്മള് യുക്തിയിലൂടെ വിശദീകരിച്ചിരുന്നു എന്ന് പറയുമ്പോൾ ഈ ഭൂമിയിൽ ഉരുണ്ടിരിക്കുന്നു എന്ന് പറയുന്നു, ഭൂമി പരന്നിരിക്കുന്നു എന്ന് പറയുന്ന ഒരു ഭ്രാന്തിയാണ്. പക്ഷെ യുക്തിയിലൂടെ വിശദീകരിച്ചിരുന്നു, അല്ലാതെ ഉരുണ്ടായിരിക്കുന്നു. അതുപോലെ നമ്മുടെ അനുഭവങ്ങൾ എങ്ങനെ വന്നു കഴിഞ്ഞാലും എന്താണ് അത് ഭ്രാന്തിയാണെങ്കിൽ അത് യുക്തിയിലൂടെ വിശദീകരിക്കും. ശാസ്ത്രീയമായിട്ടും സത്യമാണ്. അവിടെ കൂടുതലായി വരുന്നത് എന്താണ്? അത് ആധുനിക കാലത്ത് വന്നതല്ലേ? ആധുനിക കാലത്തല്ലേ ശാസ്ത്രം വരുന്നു, എന്നുവെച്ചാ സയൻസ്. പഴയകാലത്ത് സയൻസ് ഇല്ലല്ലോ. സയൻസിന് പകരം പണ്ട് ഉപയോഗിച്ചിരുന്നതാണ് എന്ത്? യുക്തി. ഈ സയൻസ് കൊണ്ടില്ലായിരുന്നു. പണ്ടുണ്ടായിരുന്ന മുഴുവൻ എന്താണ്? യുക്തി, തർക്കം, തർക്കം, തർക്കം, തർക്കിച്ച് തർക്കിച്ച് സമർത്ഥിക്കുക. ഇവരെല്ലാവരും അവരവരെ സിദ്ധാന്തം പറയുന്ന മുഴുവൻ അങ്ങനെയാണ്, തർക്കിച്ചിട്ടാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ച് തർക്കിച്ച് തർക്കിച്ച് ഓരോരുത്തരും അവരവരുടെ തർക്കത്തിൽ ഉറച്ചു നിന്ന ഒരു സിദ്ധാന്തം ഉണ്ടാകും. ആ വഴി വിട്ടിട്ട് പുതിയൊരു വഴിയാണെന്ത്? സയൻസ് എന്ന് പറയുന്നു. സയൻസിലെ ഒരു സിദ്ധാന്തം തർക്കത്തിലൂടെ എല്ലാം സമർപ്പിക്കുന്നു. പിന്നെങ്ങനെയാ? പ്രത്യക്ഷ പ്രമാണത്തിലൂടെ, പ്രത്യക്ഷത്തിലൂടെ അല്ല. സയൻസിനെ കുറിച്ച് ABCD അറിയിച്ചു, പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ. ഇന്ദ്രിയ ഡാറ്റ കൊണ്ടാണല്ലോ അറിയുന്നത്. അങ്ങനെ പറയാൻ പറ്റില്ല. പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ അറിയാം. ഇന്ദ്രിയങ്ങളിലൂടെ കിട്ടുന്ന അറിവെന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ പരമാണുക്കൾ നമുക്ക് ഇന്ദ്രിയങ്ങളോട് കാണാൻ പറ്റും. അപ്പൊ ഇന്ദ്രിയങ്ങളിലൂടെ കിട്ടുന്ന അറിവെന്ന് പറയുന്ന പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ കിട്ടുന്ന അറിവ്, അതാണ് സയൻസിൽ. പണ്ട് അങ്ങനെ ഒരു മനുഷ്യൻ അത്രയ്ക്ക് വളർന്നില്ലല്ലോ. ഒരറിവിന്റെ ഒരു ബാല്യദശയിലായിരുന്നു. അത്യാവശ്യം ചില പരീക്ഷണങ്ങളൊന്നും അവർ നടത്താതിരുന്നിട്ടില്ല. മനസ്സിലായോ? അവർ പഴയകാലത്ത് നടത്തിയിട്ടുള്ള പരീക്ഷണങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഒന്ന് വാനം നിരീക്ഷണം. ഈ നക്ഷത്രങ്ങളും അതിന്റെയൊക്കെ ഗതികളൊക്കെ അവർ പഠിക്കാൻ വേണ്ടി പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. പിന്നെ മറ്റൊരു പ്രധാനമായി ഒരു പരീക്ഷണം നടത്തിയവിടെയാണ് നമ്മുടെ രോഗ ശരീരശാസ്ത്രം, രോഗം. ഇതിനൊക്കെ ചെറിയ രീതിയിൽ വലുതായിട്ടൊന്നും മരുന്നുകളൊക്കെ പലതും അവരിങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിട്ടുണ്ട്. പിന്നെ വളരെ ചെറിയ രീതിയിൽ പരീക്ഷണം നടത്തിയാണ് ആൽക്കലി, ഇന്നത്തെ കെമിസ്ട്രി. അങ്ങനെ ഒരു പ്രാരംഭ രൂപം പണ്ടുണ്ടായിരുന്നു. ഓരോ സാധനങ്ങൾ അത് കൂടി ചേർത്ത് നോക്കുക. രസവാദം എന്ന് പറയുന്നത് പഴയ ആൽക്കലി. രസവാദം എന്ന് പറയുന്നത് അതിനൊക്കെ അതിന്റെ പ്രാരംഭഘട്ടത്തിലുള്ള പരീക്ഷണങ്ങളാണ്. പക്ഷെ ഒരു ശാസ്ത്രീയ സിദ്ധാന്തത്തെ അവതരിപ്പിക്കുന്നതിനുള്ള ശേഷി അന്നും ഉണ്ടായിരുന്നില്ല. അന്ന് സിദ്ധാന്തങ്ങൾ അവതരിപ്പിക്കുന്നതൊക്കെ എങ്ങനെ? തർക്കത്തിലൂടെ. ആ തർക്കത്തിലൂടെ അവതരിപ്പിച്ച സിദ്ധാന്തമാണ് ഈ പ്രപഞ്ചം മിഥ്യയാണ് എന്ന് പറയുന്നത്. ശങ്കരാചാര്യ തന്റെ ഭാഷ്യങ്ങളുടെ മുഴുവൻ ഈ തർക്കമാണ് ഉപയോഗിക്കുന്നത്. ഗുരു ഉപയോഗിക്കുന്നുണ്ട് തർക്കം. ഈ പറയുന്നിടത്തൊക്കെ തർക്കമുണ്ട്. മനസ്സിലായോ? ഗുരു ഈ പറയുന്ന ഓരോ പദ്യത്തിനും തർക്കമാണ്. പക്ഷെ അത് തർക്കമാണെന്ന് വായിക്കുന്നവർക്ക് മനസ്സിലാകും. ഈ പദ്ധതിയിൽ ഒരു തർക്കമുണ്ട്, യുക്തിന്യായങ്ങളോടുകൂടി ഒരു യുക്തിയുണ്ട്. സ്വയം പറയുന്നുണ്ട് യുക്തി ന്യായങ്ങൾ ഉപയോഗിച്ച് ചിന്തിക്കണം. ഈ പറയുന്ന പദ്യത്തിൽ ഒരു യുക്തിയുണ്ട്. എന്താണ് ആ യുക്തി? ഇതിൽ പറയുന്ന യുക്തി എന്താണ്? ആത്മാവോ പരിണാമോ അല്ല, ഒരു സ്റ്റേറ്റ്മെന്റ്. യുക്തി അല്ല ഈ പദ്യത്തിൽ ഒരു യുക്തിയുണ്ട്. അത് ഒരു സ്റ്റേറ്റ്മെന്റ്. അതുപോലെ അല്ല എന്ന് പറയും. എവിടെയാണ് യുക്തി? അതുപോലെയാണ് എല്ലാം അവസാനം പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇന്ദ്രജാലം നിർമ്മിതമെന്ന് പറഞ്ഞാൽ യുക്തി എന്ന് പറയുന്നത് പഴയകാലത്ത് പറയുന്നത് ഒരു ഉദാഹരണം എടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് യുക്തി വരുന്നത്. യുക്തിക്ക് വേണ്ടിയിട്ടാണ് ഉദാഹരണത്തെ കാണിക്കുന്നത്. പുകയുള്ളിടത്തെല്ലാം തീയുണ്ട്, ഏതുപോലെ അടുപ്പിലെ പോലെ. ഉദാഹരണം പറയുന്നത് ആണ് യുക്തി. ആദ്യം ഇന്ന് നമ്മൾ യുക്തിയെ മനസ്സിലാക്കിക്കോളും. എങ്ങനെ? ഇന്ദ്രജാലം, ഇന്ദ്രജാലത്തിൽ ആനയെ കാണിക്കുന്നു. ആ ഇന്ദ്രജാലത്തിൽ ആന എന്ന് പറയുന്നത് എന്താണ്? അത് ഭ്രാന്തിയാണ്, അത് യുക്തിയാണ്. അതുപോലെ ഇന്ദ്രജാലത്തിൽ ആന ഭ്രാന്തിയാണെങ്കിൽ അതുപോലെ, അതുപോലെ എന്ന് പറയുന്നതാണ് യുക്തി. ഈ പ്രപഞ്ചം ഒരു ഭ്രാന്തിയാണ്. അപ്പോൾ ആ ഭ്രാന്തി എന്ന് പറയുന്ന ആശയത്തെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് പറയുന്ന യുക്തിയാണ് ഇന്ദ്രജാലത്തിലെ ആന. എവിടെയൊക്കെ ഉദാഹരണം പറയുന്നു അതൊക്കെയാണ് യുക്തി. നമ്മൾ മനസ്സിലായിക്കോളും. യുക്തി അല്ലാതെ വേറൊന്നുമില്ല, ഇത് തെളിയിക്കാൻ വേറൊന്നുമില്ല കയ്യില്. നമ്മുടെ ദാർശനികന്മാരുടെ കയ്യിൽ അവർ പറയുന്ന കാര്യങ്ങൾ തെളിയിക്കുന്നതിന് യുക്തിയല്ലാതെ. പിന്നെ പ്രത്യക്ഷമായി അനുഭവപ്പെടുന്ന കാര്യമാണെങ്കിൽ ശരി, അനുഭവത്തെ എടുക്കാം. പക്ഷെ ഇതൊന്നും അങ്ങനെ അല്ലല്ലോ. പ്രപഞ്ചം ഭ്രാന്തിയാണെന്ന് പറഞ്ഞാൽ ആർക്കെന്തനുഭവം? അനുഭവമൊന്നുമില്ല. ആർക്കെങ്കിലും അനുഭവം ഉണ്ടോ പ്രപഞ്ചം ഭ്രാന്തിയാണ്? ആർക്കെങ്കിലും അനുഭവം ഉണ്ടോ ഈ പ്രപഞ്ചം ഭ്രാന്തിയാണ്? ഉണ്ടോ? ഉണ്ടോ? ഇത്രയും കാലം വേദാന്തം പഠിച്ചത് പ്രപഞ്ചം ഭ്രാന്തിയാണെന്ന അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അനുഭവം സമാധിയിലില്ലാതാകുന്നു, ഉറക്കത്തിലില്ലാകുന്നു ആകുന്നു എന്ന് പറയുന്നത് സംഭവിക്കാം. അതുകൊണ്ട് ഇത് ഭ്രാന്തി എന്നിങ്ങനെ പറയാൻ പറ്റും. എന്നുവെച്ചാൽ സമാധി ഇല്ലാതാകുന്നു എന്ന് വെച്ചാൽ സമാധി എനിക്ക് അനുഭവമില്ല എന്നല്ലേ ഉള്ളൂ അതിനർത്ഥം. ഉറക്കത്തിലില്ലാതാകുന്നു എന്ന് വെച്ചാൽ ഉറക്കത്തിൽ ഞാൻ എന്നെ അറിയുന്നില്ല, അതുകൊണ്ട് ഇത് ഭ്രാന്തിയാകുന്നില്ല. എങ്ങനെ? എല്ലാ കാലത്തോളം ഒന്നും ഇവിടെ ഇല്ലല്ലോ. ഈ പുസ്തകം ഇപ്പൊ എത്ര കാലമാണ് ഇവിടെ ഉണ്ടായിട്ട്? എല്ലാ കാലത്തോളാണോ? എല്ലാ കാലത്തും ഈ കെട്ടിടം ഉണ്ടായിരുന്നു എല്ലാ കാലത്തും. ആ പിന്നെങ്ങനെ നാശം എന്ന് പറയുന്നതിനല്ല മിഥ്യ എന്ന് പറയുന്നു. ഒരു വസ്തു ഉണ്ടാകി കുറെ കാലം കഴിയുമ്പോൾ നമ്മളെന്നെല്ലാം നശിച്ചു പോകും. നാശത്തെ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. മിഥ്യ ശങ്കരാചാര്യർ മാത്രമേ അംഗീകരിക്കുന്നുള്ളൂ. നാശവും മിഥ്യ രണ്ടും രണ്ടോ? എനിക്കിപ്പോ അനുഭവപ്പെടുന്നില്ല, അതുകൊണ്ട് ഇല്ലാന്ന് പറയാൻ പറ്റും. ഞാൻ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നു, ഈ ഹിമാലയ അനുഭവപ്പെടുന്നില്ല, അതുകൊണ്ട് ഹിമാലയം മിഥ്യ എന്ന് എനിക്ക് പറയാൻ പറ്റും. പറയാൻ പറ്റില്ലല്ലോ. ഇല്ലെന്ന് പറയാൻ ഇത് ഇല്ലാത്തതാണെന്നും ഉള്ളതാണെന്നും പറയാൻ പറ്റാത്തതുകൊണ്ടാണ് മിഥ്യ എന്ന് പറയുന്നത്. ഉള്ളതാണെന്നോ ഇല്ലാത്തതാണെന്നോ പറയാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെയൊക്കെ യുക്തികൾ പ്രയോഗിക്കും. അതാണ് യുക്തി എന്ന് പറയുന്നത്. വിദ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉള്ളതെന്ന് പറയാൻ പറ്റില്ല, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. മിഥ്യ എന്ന് വെച്ചാൽ ഇപ്പൊ പുസ്തകം, ഇത് ഞാൻ ഇപ്പൊ ഉള്ളതെന്ന് പറയോ ഇല്ലാത്തതെന്ന് പറയോ? അപ്പൊ പിന്നെ ഇതെങ്ങനെ മിഥ്യ? കുറെ ആൾക്കാരെ കണ്ടിപ്പൊടിയിടുന്ന അത് തന്നെ. ഇപ്പൊ ഈ പുസ്തകം മിഥ്യയാണോ സത്യമാണോ? അല്പനേരത്തേക്കൊന്നുമല്ല, അല്പമൊന്നുമില്ല. നമ്മളുണ്ടാവുന്നതിന് മുമ്പേ ഇതൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ പിതാവും മാതാവും ഒക്കെ ഉണ്ടോ ഇല്ലയോ? ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ മിഥ്യ എന്ന് പറയാൻ പറ്റില്ല. എങ്ങനെ മിഥ്യ എന്ന് പറയാൻ പറ്റും? അതൊരു യുക്തിയാണ് ഈ പറയുന്നത്. അല്ല, ഈ സത്യം എന്ന് പറഞ്ഞാൽ തൃക്കാലാതീതമായിരിക്കും. ഇവരൊന്നും തൃക്കാലാതീതമല്ല. അത് ശരി. അപ്പൊ തൃക്കാലാതീതമായ സത്യം എന്ന് പറയുന്നു. ത്രികാലാതീതമായ ഒരു സത്യം എന്ന് പറയുന്നത് ഏതാ? അഹം. അഹം എന്ന് പറയുന്നത് നമ്മൾ ജനിച്ചതിന് ശേഷം ഉണ്ടായതാണ്. അഹം എന്ന് പറയുന്നത് ഉണ്ടാകണമെങ്കിൽ ജനിച്ചൊരു രണ്ടു വർഷം കൂടി കഴിയും. അപ്പൊ പിന്നെ ജ്ഞാനിയെ സംബന്ധിച്ച് ഇത് നിത്യമായിരിക്കാം. പ്രപഞ്ച നിത്യമായിരിക്കാം, അത് കോടിയിൽ ഒരാളാണ്. ജ്ഞാനിയെ സംബന്ധിച്ച് ജ്ഞാനി എന്ന് പറയുന്ന ഒരാളുണ്ട്, ആളിനെ സംബന്ധിച്ച് ജഗത്ത് മിഥ്യയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചോദ്യത്തിന് സമാധാനമാവും. അത് കേവലം ഒരു വിശ്വാസമല്ലേ? ഒരു ജ്ഞാനി ഉണ്ടെന്നും അയാൾക്ക് ജഗത് മിഥ്യയാണെന്ന് വെച്ചാൽ എന്താ മിഥ്യയുടെ അർത്ഥം നമുക്കറിയാമോ? നമ്മളാണ് ഇപ്പൊ ചർച്ച ചെയ്യുന്ന ജഗത്ത് മിഥ്യയാണോ അല്ലേ? അപ്പൊ നമുക്ക് ഉത്തരം കിട്ടാതിരിക്കുമ്പോഴത്തേക്ക് ജ്ഞാനിയെ കൊണ്ടുവന്നിട്ട് എന്താ കാര്യം? നമ്മളിതാണ് ചർച്ച ചെയ്യുന്നത്, എന്താണ് ജഗത്ത് മിഥ്യയാണോ അല്ലയോ? നമുക്ക് ഉത്തരവില്ല. പിന്നെ ജ്ഞാനിയെ കൊണ്ടുവന്നിട്ട്, നമുക്കറിയാത്ത ഒരു ജ്ഞാനിയെ കൊണ്ടുവന്നിട്ട് നമുക്കറിയാത്ത മിഥ്യയെ കുറിച്ച് പറഞ്ഞാൽ നമുക്കെന്താ പറയുക? ആർക്കും മനസ്സിലാക്കാനും പറ്റില്ല, അറിയാനും പറ്റാത്ത ഒരു കാര്യം. അതാണ് ശ്രദ്ധ. അതെന്താ കാര്യമുള്ളത്? അപ്പൊ നമ്മള് പറയുന്നത് എന്താണ്? ഒരു ജ്ഞാനിക്ക് ഇത് മിഥ്യയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസമാണ്. നമുക്കങ്ങനെ വിശ്വസിക്കുന്നതിനുള്ള റൈറ്റ് ഉണ്ട്. അതിനപ്പുറം അതിനകത്ത് വേറെ മൂല്യമൊന്നുമില്ല. വിശ്വാസത്തിന്റെ മൂല്യമുണ്ട്. അസ്വർഗമുണ്ട്, നരകമുണ്ട്, കുട്ടിച്ചാത്ത ഉണ്ടെന്ന് പറഞ്ഞു. കുട്ടിച്ചാത്ത ഉണ്ടെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ വിശ്വാസമാണ്. വിശ്വാസത്തിന്റെ മൂല്യമുണ്ട്. അതിനപ്പുറം എന്താണ്? അതിനെന്താ? അപ്പൊ അങ്ങനെയല്ല, ജ്ഞാനിക്കുണ്ടെന്നൊന്നുമല്ല ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്ന യുക്തിയാണ്. ഈ യുക്തി അനുസരിച്ച് പ്രപഞ്ചം മിഥ്യയാണ്. എന്താണ് ആ യുക്തി പറയുന്നത്? അതിനെ സത്യമൊന്നും നിർവചിക്കാൻ പറ്റില്ല, അസത്യവും നിർവചിക്കാനും പറ്റത്തില്ല. അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പോകും. ചോദിച്ചു എന്താണ് ഇപ്പൊ സത്യം? മൂന്ന് കാലത്തിലും ബാധിക്കാത്തതാണ് സത്യം. ഏതാ മൂന്ന് കാലത്തിലും ബാധിക്കാത്ത സത്യം എന്ന് അറിയാമോ? ഭൂതം, വർത്തമാനം, ഭാവി, ഈ മൂന്ന് കാലം ഒന്നും ബാധിക്കാതിരിക്കുന്ന ഒരു വസ്തു നമ്മളെങ്ങനെ അറിയും? നമ്മൾ എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ ഈ പറയുന്നത്? മൂന്ന് കാലം ശ്രുതി പറഞ്ഞെന്ന് പറഞ്ഞാ എന്ത് പറയുന്നു? നമ്മളെങ്ങനെ അറിയുന്നു ശ്രുതി പറഞ്ഞെന്ന് പറഞ്ഞ മൂന്ന് കാലം എന്ന് പറയുന്നത്? ത്രികാലാതീതനായിട്ട് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ത്രികാലാതീതനാകുന്ന ഒരാളെങ്ങനെ? നമ്മള് ത്രികാലത്തേക്കുന്ന മനുഷ്യ ത്രികാലാതീതനാണ്. കാരണം ജനിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ എന്തായി? കാലത്തിലെപ്പെട്ട് ത്രികാലാതീതനാകുന്ന ജനിച്ച ഒരാൾ കാലത്തിലതീതനാകുന്ന എങ്ങനെ? അങ്ങനെ അങ്ങനെ അങ്ങനെ പിറകിലോട്ട് പോകുമ്പോ എന്ത് വേണ്ടി വരും? വിശ്വാസം. വിശ്വാസം സ്വീകരിക്കേണ്ടി വരും. അല്ല ഇവിടെ ആണെങ്കി തർക്കം, യുക്തി. ഒരു പരിധി വരെ യുക്തി, അത് കഴിഞ്ഞ വിശ്വാസം. ഈ രണ്ടു വഴിക്കാണ് ഇതൊക്കെ സമർത്ഥിക്കുന്നത്. ഏത് പറഞ്ഞാലും ശരി, സ്വർഗവും നരകവും എന്ന് പറഞ്ഞാലും അങ്ങനെയാണ്. ഒരു പരിധി വരെ നമുക്ക് തർക്കത്തിലൂടെ പിടിച്ചേക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെ വിശ്വസിക്കുന്നു. ഇവിടെ അങ്ങനെ തന്നെയാണ്. കാരണം ത്രികാലം, ഭൂതം, വർത്തമാനം, ഭാവി, ഇതൊന്നും നമുക്ക് സങ്കല്പിക്കാൻ കൂടി കഴിയത്തില്ല. കാലത്തെ ഭൂതം എന്ന് പറഞ്ഞാൽ ഏതുവരെയുണ്ട് നമുക്കൊരു പിടിയുണ്ട്? ഭാവി ഏതുവരെയുണ്ട്? ഈ പറയുന്ന ഭൂതവും ഭാവിയും നമുക്കറിയില്ല. പിന്നെ അതിന് അതീതമായ നമ്മളെങ്ങനെ അറിയും? ത്രികാലാതീതം തദവി. ഭൂതം എല്ലാം അറിയാമോ? ഭാവി എല്ലാം അറിയാമോ? ഈ ഭൂതം ഭാവി അറിയാത്ത ഒരാളെങ്ങനെ ഈ ഭൂതത്തിനും ഭാവിക്കും അപ്പുറമുള്ളതിനെ അറിയുന്നു? അതീതം അറിയണ്ടേ? ഭൂതത്തെ ഏതുവരെ അറിയാം? അപ്പൻ അല്ലെങ്കിൽ അപ്പൂപ്പൻ, അപ്പൂപ്പന്റെ അപ്പൂപ്പൻ അറിയാം, ശരിക്കും അറിയുന്നു. പിന്നെ അതിനപ്പുറം ആണെങ്കിൽ വല്ല ഹിസ്റ്ററി പഠിക്കുന്നു. അതിങ്ങനെ പഠിച്ചു പോയ എന്താണ്, ജഹാംഗീർ, ഷാജഹാൻ, അതിന്റെ അപ്പുറത്ത് അശോകൻ, ഇങ്ങനെയൊക്കെ പോയ അതിനപ്പുറം ഉത്തരവില്ല. ഇപ്പൊ ഭൂതവും നമുക്കറിയത്തില്ല ഒരു പരിധിക്ക്. അപ്പുറം ഭാവി ഒരു പിടിയില്ല. ഭൂതവും ഭാവി അറിയാത്തയാള് ഭൂതത്തിനും ഭാവിക്കും അപ്പുറമുള്ള ഒരു കാര്യം മനുഷ്യ എങ്ങനെ അറിയും? പിന്നെ എന്താ അറിയുന്നു എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസമാണ്, വിശ്വസിക്കാം, കുഴപ്പമൊന്നും. ഭൂതം എന്ന് പറയുന്നത് കാലം, കാലത്തെയാണ് ഭൂതം എന്ന് പറയുന്നത്. ഒരാളെ സംബന്ധിച്ച് നോക്കുമ്പോ ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ആർജിച്ച അറിവിനെ നമ്മൾ അറിയാത്തതും ഭൂതകാലത്തിൽ ഉണ്ട്, നമ്മൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഭൂതകാലത്തിലുണ്ട്. കാരണം എന്തുകൊണ്ട്? നമ്മൾ പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഭൂതത്തെ സംബന്ധിച്ച പുതിയ പുതിയ അറിവുകൾ ഉണ്ടായിക്കൊണ്ടേ വരും. അപ്പൊ അറിഞ്ഞത് ഭൂതം എന്ന് പറഞ്ഞാൽ ഇനി അറിയാൻ പോകുന്ന ഭൂതം ഇല്ലെന്ന് വരും. നമ്മൾ അറിഞ്ഞതും അറിയാത്തതെല്ലാം ഭൂതത്തിൽപ്പെടുന്നു. ഭൂതം എന്ന് പറയുന്നത് എന്താണ്? കാലമാണ്. കാലം എന്ന് പറയുന്നത് ദേശത്തെ പോലെ തന്നെ ഒരു യാഥാർത്ഥ്യമാണ്. കാലവും ദേശവും എന്ന് പറയുന്നത് രണ്ട് യാഥാർത്ഥ്യങ്ങൾ. ആ യാഥാർത്ഥ്യങ്ങളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ പ്രപഞ്ചത്തെ മനസ്സിലാക്കുന്നത്. അതിന്റെ ഒരു ഭാഗം മാത്രമാണ് ഭൂതം, വേറൊരു ഭാഗം വർത്തമാനം, വേറൊരു ഭാഗം ഭാവി. ഇത് കാലദേശങ്ങൾ എന്ന് പറയുന്ന രണ്ട് യാഥാർത്ഥ്യങ്ങളാണ്. അതിന് നമുക്കറിയാമെന്നുള്ളത് കൊണ്ട് അറിയാത്തത് ഒട്ടുമുക്കാലും നമുക്കറിയത്തില്ല. നമുക്കറിയാമെന്നുള്ള ഭൂതം വളരെ കുറവാണ്. നമ്മള് ജനിച്ചത് നമുക്ക് വല്ല അറിവുണ്ടോ? തൊട്ടിൽ കിടന്ന വല്ല അറിവുണ്ടോ? ഒരു രണ്ട് രണ്ടര വയസ്സ് വരെ ഓരോ ഓർമ്മയില്ലല്ലോ. അതൊക്കെ നമ്മുടെ ഭൂതമാണ്. അപ്പൊ അറിയുന്നതാണ് ഭൂതം എന്ന് പറയുന്നത് വല്ല അർത്ഥമുണ്ട്? അമ്മയുടെ വയറ്റിൽ കിടന്ന വല്ല ബോധമുണ്ട്? ഇതെല്ലാം നമ്മുടെ ഭൂതമാണ്. ഭൂതം എന്ന് പറയുന്ന ഒരു ഭൗതിക യാഥാർത്ഥ്യമാണ് കാലം. അതിന്റെ ഒരു ഭാഗമാണ് ഭൂതം. നമ്മളത് അറിയണമെന്നൊന്നുമില്ല. നമ്മളറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും കാലം അവിടെയുണ്ട്. ചിലപ്പോ നമ്മൾ അറിഞ്ഞെന്നിരിക്കുന്നു, അറിഞ്ഞില്ലെന്നും വരും. മറ്റ് ഏതൊരു യാഥാർത്ഥ്യത്തെയും പോലെ ഒരു യാഥാർത്ഥ്യമാണ് കാലം എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്താണ്, പ്രപഞ്ചം മിഥ്യയാണെന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ, ഈ പറയുന്ന യുക്തിയിലൂടെ അത് മനസ്സിലാകും. യുക്തിയിലൂടെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് അത് മനസ്സിലാകും. വേറെ വഴിയൊന്നും ഇന്നിപ്പോ മനുഷ്യന്റെ കയ്യിലില്ല. അതിനപ്പുറം എന്തെങ്കിലും മനസ്സിലാക്കാന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസമാണ്. അതിനപ്പുറം മറ്റു യുക്തിയിലൂടെയുള്ള ഒരു ബോധ്യപ്പെടലാണ്. അതുകൊണ്ട് പ്രപഞ്ചം എന്ന് പറയുന്നത് യുക്തിയിലൂടെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ അവസാനം പറഞ്ഞത്. എന്താണ്? ഇന്ദ്രജാലക്കാരം സൃഷ്ടിക്കുന്ന ആനയെ കുതിരയെ പോലെയൊക്കെയാണ്. സത്യത്തില്ലല്ലോ അതുപോലെ. അതൊരു യുക്തിക്ക് വേണ്ടി മാത്രം പറയുന്നതാണ്. യുക്തിയിലൂടെ ബോധ്യപ്പെടാൻ വേണ്ടി പറയുന്നു. പിന്നെ അങ്ങനെ പറഞ്ഞാൽ കേൾക്കുന്ന കുറച്ചുപേരെ അത് വിശ്വസിക്കും, കുറച്ചുപേര് വിശ്വസിക്കത്തില്ല. അവസാനം എവിടെ വന്നിരിക്കും? അവനവന്റെ വിശ്വാസത്തെ ഒന്നി ചെല്ലു പറയും, ആ ശരിയാണല്ലോ, ഇത് മിഥ്യ തന്നെയാണെന്ന് വിശ്വസിക്കും. ചിലർ അത് വിശ്വസിക്കത്തില്ല. അയ്യോ, ഇത് എന്തോ ഇന്ദ്രജാലമാണ് ഈ പ്രപഞ്ചം. വെളിയിൽ നിന്നും കാണുന്നതല്ല, ഇന്ദ്രിയിൽ നിന്നും തള്ളി വരുന്നതല്ല, ഇന്ദ്രിയങ്ങളോടുകൂടി വരുന്നതല്ല. ഇന്ദ്രജാലക്കാരനെ അറിയാനുള്ള വ്യക്തിയാണ് കാണുന്ന ജനങ്ങൾക്കല്ലേ സത്യമായിട്ട് ഇന്ദ്രജാലക്കാരനെ അറിയാനുള്ള. ഇന്ദ്രജാലം എന്നുള്ളത് സംഗതിയല്ല, അത് പഴയ ഒരു വിശ്വാസമാണ്. ഇവിടെ ചോദിച്ചു ഇന്ദ്രജാലം എന്നൊരു സംഗതി മനുഷ്യന്റെ പഴയകാലത്തെ വിശ്വാസമാണ് ഇന്ദ്രജാലം. ആ അത് തന്നെ, അത് പഴയകാലത്തെ അതൊരു വിശ്വാസമാണ് ഇന്ദ്രജാലം. അങ്ങനെ ഒരു പരിപാടി മാജിക് എന്ന് പറയുന്ന അറിയലാണ്, ടെക്നിക്കാണ് ഇന്ദ്രജാലം എന്ന് പറയുന്ന വെറുതെ ആൾക്കാരുടെ പഴയ മാജിക്കല്ല, മാജിക് വേറെ ഇന്ദ്രജാലം വേറെ. മാജിക് എന്ന് പറയുന്ന ടെക്നിക്കാണ്, കൺകട്ടെന്ന് പറയുന്നതാണ് ഇന്ദ്രജാലം. രണ്ട് രണ്ടാണ്. ഇന്ദ്രജാലം പഴയൊരു സങ്കല്പമാണ്, ഇങ്ങനെ ആൾക്കാർക്ക് ഇന്ദ്രജാലം കാണിക്കുന്നു. മറ്റങ്ങനെയല്ല, മനുഷ്യർ ടെക്നിക്കുകൾ ഉപയോഗിച്ച് ചെയ്യുന്നതാണ്, കയ്യടക്കം പോലെയുള്ള വിദ്യകൾ ഉപയോഗിച്ച് ചെയ്യുന്നതാണ് മാജിക്. മാജിക് എന്ന് പറയുന്ന അതിന് അത് റിയലാണ്. ഇന്ദ്രജാലം എന്ന് പറയുന്നത് പഴയ മനുഷ്യന്റെ ഒരു വിശ്വാസമാണ്. രണ്ടും വ്യത്യസ്തമാണ്. ഒരു വിശ്വാസമായിട്ട് നിലനിൽക്കുന്നു, പണ്ടിങ്ങനെ കാണിക്കുന്നവരുണ്ടായിരുന്നു എന്നൊക്കെ പറയും. ഇപ്പൊ നമ്മുടെ ഞാനുണ്ടല്ലോ, തിരുവനന്തപുരത്ത് ഒരാളുണ്ടല്ലോ, സർക്കാരിൽ നിന്ന് ഗോപിനാഥ് കാണിക്കുന്ന ഇന്ദ്രജാലമല്ല, അത് മാജിക്കാണ്. മാജിക്കാണ്, പലതരത്തിലുള്ള ടെക്നിക്കുകൾ ഉപയോഗിച്ച് കാണിക്കും. അത് യഥാർത്ഥമാണ് നമ്മളെ പറ്റിക്കുന്നു എന്നുള്ളതേ ഉള്ളു. കണ്ണു മൂടി കെട്ടി കണ്ട് ബൈക്കൊക്കെ ഓടിക്കുന്ന ഏർപ്പാട്. കണ്ണു മൂടിക്കെട്ടുന്ന കാണത്തക്ക രീതിയിൽ കണ്ണു മൂടിക്കെട്ടുന്നു അത്രേ ഉള്ളൂ. കാണത്തക്ക രീതിയിൽ കണ്ണു മൂടിക്കെട്ടുന്നു, അല്ല കണ്ണ പൂർണമായും മൂടിക്കെട്ടിയിട്ടല്ല. ഏതായാലും ടെക്നിക്കുകളാണ്, കണ്ണ് കാണത്തക്ക രീതിയിൽ കെട്ടും. ഫയർ എസ്കേപ്പ്, അതിൽ പലരും മരിച്ചു പോയിട്ട്. കാരണം അവർ ടെക്നിക്കാണ്, അത് ശരിക്കും അവതരിപ്പിക്കാൻ പറ്റില്ലെങ്കിൽ മരിച്ചു. അതൊക്കെ ശരിക്കും മാജിക്കാണ്. ഇന്ദ്രജാലം എന്ന് പറയുന്ന പഴയ ഒരു മനുഷ്യന്റെ വിശ്വാസം. ഇന്ദ്രജാലത്തിന് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല്, ശങ്കരാചാര്യർ പറയുന്ന ഉദാഹരണം, മജിഷ്യൻ ഇങ്ങോട്ട് വരുന്നു, ഒരു കയറെടുത്ത് താഴെയിടുന്നു, കയറിങ്ങനെ ഉയർന്ന് ഉയർന്ന് ആകാശത്തിലേക്ക് പോകുന്നു. ഉടനെ തന്നെ ഇയാൾ ഈ കയറിക്കൂടെ കയറി മേളി പോകുന്നു. മേളി പോകുമ്പോൾ അവിടെ വലിയ യുദ്ധം നടക്കുന്ന കേൾക്കാം, വാളുകളൊക്കെ വെട്ടുന്നു. അത് കഴിയുമ്പോൾ ഓരോരോ ശരീരഭാഗങ്ങൾ ഭൂമിയിൽ വന്ന് വീഴുന്നു, തല, കൈ, കാൽ ഇതെല്ലാം മുറിഞ്ഞു മുറിഞ്ഞു വന്ന് വീഴുന്നു. മുറിഞ്ഞു വന്ന് വീഴുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ ഇന്ദ്രജാലക്കാരൻ അവിടെ നിന്ന് ഇറങ്ങി വരും. ഇറങ്ങി വന്നിട്ട് എന്ത് ചെയ്യും, ഈ താഴെ കൂടി കിടക്കുന്ന ഈ ശരീരഭാഗങ്ങൾ, രക്തമൊക്കെ കിടക്കുകയാണ്, അതെല്ലാം കൂട്ടി വെച്ച് ഒരു ചാക്ക് കൊണ്ട് മൂടിയിടും. മൂടിയിട്ട് കഴിഞ്ഞാൽ അതിന്റെ അകത്തുനിന്ന് ഒരു സുന്ദരിയായ പെണ്ണ് പുറത്തേക്ക് ഇറങ്ങി വരും. ഇങ്ങനെ ഒരു മാജിക് കാണിക്കുന്ന ആരും ഒന്ന് ജീവിച്ചിരിപ്പില്ല, കാണിക്കാനും പറ്റത്തില്ല. അതിനാണ് ഇന്ദ്രജാലം എന്ന് പറയുന്നത്. ഈ ശങ്കരാചാര്യർ പറയുന്നതാണ്, ഇന്ന് കയറിട്ടിട്ട് കയറ് മേളിലോട്ട് പൊങ്ങിയിരിക്കുന്ന ഉദാഹരണമുണ്ട്, അത് കാണിക്കും. അതായത് മുതുകാട് കാണിക്കും. അതെന്താണ്, താഴോട്ട് കുഴി ഒഴിച്ചിട്ട് ഈ കയറിനെ ബലപ്പെടുത്തി, അകത്തുകൂടെ കമ്പിയൊക്കെ കയറ്റി ബലപ്പെടുത്തി, ആ അകത്ത് കുഴിയിൽ നിന്നൊരാൾ ഇതിനെ നിയന്ത്രിക്കും. അങ്ങനെ കയറി നേരെ അങ്ങി അതിൽ കൂടെ ഒരാൾ കയറി മേളിലോട്ട് പോകും. ഇത്രയൊക്കെ കാണിക്കും. അല്ല, അവിടെ നിന്ന് മനുഷ്യന്റെ ശരീരം മുറിച്ച് മുറിച്ച് താഴെയിടത്തില്ല, അതൊന്നും നടക്കില്ല. ആ പറയുന്നൊക്കെ ഇന്ദ്രജാലമാണ്, അത് മനുഷ്യന് ചെയ്യാൻ പറ്റില്ല. ശരിക്കും ഒരു മനുഷ്യന്റെ ശരീരത്തെ എന്താണ് മുറിച്ചിട്ട് ആർക്കും കൂട്ടി യോജിപ്പിക്കാൻ പറ്റും, പറക്കി കൂട്ടിയ ഒന്നാകില്ല. മനസ്സിലായോ? എന്താണ് അത്? പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനപരമായ പ്രപഞ്ച നിയമത്തിനെതിരാണ് എൻട്രോപ്പി എന്ന് പറയും. ഇത് പ്രപഞ്ചത്തിന്റെ ഒരു നിയമമാണ്. ആ എൻട്രോപ്പിക്ക് വിരുദ്ധമായ കാര്യം മനുഷ്യന് ചെയ്യാൻ പറ്റില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു കോഴിമുട്ട കയ്യിൽ നിന്നെടുത്ത് താഴെയിട്ട് പൊട്ടി, മനസ്സിലായോ, തിരിച്ച് അതിനെ പഴയത് പോലെ ആക്കാൻ ഒരു മജീഷ്യനും ഒരു ശാസ്ത്രജ്ഞനും ലോകത്ത് ആർക്കും കഴിയില്ല. എന്തുകൊണ്ട്? എൻട്രോപ്പി എന്ന് പറയുന്ന പ്രാപഞ്ചിക നിയമത്തിന് വിരുദ്ധമാണ്. പ്രാപഞ്ചികമായ നിയമത്തിന് വിരുദ്ധമായിട്ട് ഈ ലോകത്ത് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ബാക്കി പറയുന്നതൊക്കെ തട്ടിപ്പുകളാണ്. ഏതെങ്കിലും ഒരു ശ്രദ്ധ ഉണ്ടെങ്കിൽ ഈ ഒരു ചെറിയ കാര്യം ചെയ്താൽ മതി. എന്താണ്? ഒരു കോഴിമുട്ടയെടുത്ത് തറയിലിട്ട് പൊട്ടിക്കുക, എന്നിട്ട് ആ മുട്ടയെ തിരിച്ച് പഴയതുപോലെ ആക്കുക. അങ്ങനെയാണെങ്കിൽ പ്രപഞ്ചത്തിന് ഈ ഇന്നിപ്പം നിലനിൽക്കുന്ന പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന നിയമം അയാൾ ലംഘിക്കുകയാണ്. തെർമോഡൈനാമിക്സിന്റെ സെക്കൻഡ് ലാക്ക് വിരുദ്ധമായ കാര്യമാണ് പറയുന്നത്. അത് ഒരിക്കലും നടക്കില്ല. നടന്ന പിന്നെ എല്ലാം പോയി, പ്രപഞ്ചം പിന്നെ ഇല്ല. അതുകൊണ്ടാണ് എന്താണ് ഇത്തരം കാര്യങ്ങൾ സംഭവിക്കില്ല എന്ന്. ഈ ഒരു നിസ്സാര കാര്യം ഏതെങ്കിലും ഒരു സിദ്ധനെ കണ്ടിട്ട് ചോദിക്കുക, വേറെ ഒന്നും ചെയ്യണ്ട. ഒരു കോഴിമുട്ട തറയിട്ട് പൊട്ടിച്ചിട്ട് പഴയതുപോലെ അതിന്റെ തോടെല്ലാം വന്ന് ഇങ്ങനെ കൂടി പുറത്തു പോയ സാധനമല്ല അതിന്റെ അകത്ത് കയറുന്നു തനിയെ. ലോകത്ത് ഏതെങ്കിലും ഒരു സിദ്ധനത് കാണിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ സാധിക്കില്ല. എന്തുകൊണ്ട്? എൻട്രോപ്പി എന്ന് പറയുന്ന പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന നിയമത്തിന് വിരുദ്ധമാണ്. അത് ആർക്കും ചെയ്യാൻ പറ്റില്ല, ലോകത്ത് നടക്കില്ല. ഏതെങ്കിലും ഒരു സിദ്ധനുണ്ടെങ്കിൽ അതൊക്കെ പറ്റും. വേറെ വലിയ കാര്യമൊന്നുമില്ല. ഒരു മുട്ട തറയിട്ട് പൊട്ടിക്കുക, വീണ്ടും പഴയതുപോലെ ആർക്കാ സാധിക്കില്ല. അങ്ങനെ എങ്ങനെയും പറ്റില്ല. കാരണം പ്രപഞ്ചത്തിന്റെ പോക്ക് അങ്ങനെയാണ്, മനസ്സിലായോ? അതിങ്ങനെ ഒരു നാശത്തിലേക്ക് പോകുന്നതിനെ തിരിച്ചുകൊണ്ടുവരാൻ ആർക്കും പറ്റത്തില്ല. ഏറ്റവും അതിന്റെ ഏറ്റവും പ്രധാനമായ ഉദാഹരണമാണ് ഈ മുട്ടയുടെ ഉദാഹരണം. ഏതെങ്കിലും ഒരു മജീഷ്യൻ അത് കാണിച്ചു തരും. ഒരു മജീഷ്യൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുട്ട താഴെയിട്ട് പൊട്ടിക്കും, അയാളെ മുട്ടയെടുത്ത് കാണിക്കും. അതാണ് മാജിക്. അവിടെ ഈ എൻട്രോപ്പി എന്ന് പറയുന്ന ഈ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന നിയമത്തിന്റെ ഒരു ഭംഗവും വരുന്നില്ല. ആ മുട്ടയെ തിരിച്ചാക്കണമെന്നുണ്ടെങ്കിൽ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന നിയമത്തിന് മാറ്റം വരണം. അതൊരിക്കലും വരില്ല. അതുകൊണ്ട് പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന നിയമങ്ങള് എന്താണ് ചോദ്യം ചെയ്യുന്ന ഒരു സിദ്ധിയും ആർക്കും കാണിക്കാൻ പറ്റില്ല. എൻട്രോപ്പിയെ കുറിച്ച് പഠിക്കണം. പഠിച്ചിട്ടുണ്ടോ എൻട്രോപ്പി? സയൻസ് പഠിച്ച പിന്നെ എന്താ പഠിക്കണം? ഇന്ന് തന്നെ പോയി പഠിക്കും. എന്നാണ് എന്റെ ഓർമ്മ. എൻട്രോപ്പി. അതായത് ഒരു ഗ്ലാസ് വെള്ളത്തില് നമ്മൾ ഒരു തുള്ളി മഷി ഒഴിക്കുക, മഷി എന്ത് ചെയ്യും? ഇതാണ് എൻട്രോപ്പി എന്ന് പറയുന്നത്. നമ്മളെല്ലാം നമ്മുടെ ഫ്രിഡ്ജിലൊക്കെ അതാ വർക്ക് ചെയ്യുന്നു. ഇത് തിരിച്ചാക്കുക, ഒരു തുള്ളി വെള്ളം ഒരു മഷി ഒഴിച്ചാൽ ഇങ്ങനെ വ്യാപിച്ചു തിരിച്ച് അതേപോലെ ഒരു തിരിച്ച് അതേപോലെ ആ വെള്ളത്തിന്റെ മഷിയെ തിരിച്ചു കൊണ്ടുവന്നു ആ ഒരു തുള്ളിയാക്കുക. ഏതെങ്കിലും ഒരു സിദ്ധന് ചെയ്യാന്നുണ്ടെങ്കിൽ അയാളാണ് സിദ്ധൻ. അതൊക്കെ ചെറുപേറി തിരിച്ചു വരണോ? അത് വ്യാപിച്ച കളറുണ്ടല്ലോ, തിരിച്ചു വന്ന് ആ ഒരു പോയിന്റിൽ വന്നിട്ട് പഴയതുപോലെ നിക്കണം വെള്ളത്തിൽ. വേറെ ഒന്നും ചെയ്യരുത്. സത്യമുണ്ട്. ഇതിനാണ് പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന നിയമം എൻട്രോപ്പി എന്ന് പറയുന്ന അതാണ്. അത് ഒരിക്കലും മനുഷ്യന് അത് കൈകാര്യം ചെയ്യാൻ പറ്റില്ല. ഈ എൻട്രോപ്പിയുടെ ഈ നിയമം വെച്ചുകൊണ്ടാണ് നമ്മുടെ ഒരുപാട് ശാസ്ത്ര സാങ്കേതിക വിദ്യകളെല്ലാം ഇതിനെ അംഗീകരിച്ചുകൊണ്ടാണ് പുരോഗമിച്ചിട്ടുള്ളത്. എല്ലായിടത്തും ഇത് പ്രയോഗിക്കുന്നതാണ്. ഇന്ദ്രജാലക്കാരൻ ഇങ്ങനെ ഒരു ഉദാഹരണം പറയുമ്പോൾ പണ്ട് കാലത്ത് അങ്ങനെ വാഹനം ഉണ്ടായിരുന്നു. അതൊക്കെ പറയുന്നത് ഭാവന, ഭാവനയും ആൾക്കാർ പറയുന്നത് എഴുതി വെക്കുന്നു. ഉണ്ടാവണമെന്നില്ലല്ലോ ഒരു കാര്യവും. അല്ലേ, പഴയകാലത്തെ പറക്കുന്ന മനുഷ്യരെ കുറിച്ച് എഴുതിയിട്ടുണ്ട് പുരാണങ്ങളുടെ, പറക്കുന്ന കുതിരയെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, രാജകുമാരിയെ ഒരു രാക്ഷസം പിടിച്ചുകൊണ്ട് ഒളിച്ചു വെച്ചപ്പോ രാജകുമാരൻ പറക്കുന്ന കുതിരയിൽ പോയി രാജകുമാരിയെ രക്ഷിച്ചോണ്ട് വന്നു. ഇതൊക്കെ എന്താ ഉള്ളതാണ്? ഭാവനകളാണ് മനുഷ്യന്റെ. ഇതൊക്കെ മനുഷ്യന്റെ ഭാവന, പഴയകാല ഇത്തരം ഭാവനകൾ ഉപയോഗിച്ച് ആൾക്കാരെ വിശ്വസിപ്പിച്ച് മനുഷ്യരെ ചൂഷണം ചെയ്തിരിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ മനസ്സിന്റെ ഒരു വിനോദത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. ജിന്ന് മാലാക, പറക്കുന്ന മാലാക, തട്ടിപ്പ്. ഗ്രീക്ക് നമ്മുടെ ഇവിടെ ഇല്ലേ? ഇതൊക്കെ പഴയകാലത്തെ ആൾക്കാർ പറ്റിക്കാൻ വേണ്ടിയുള്ള അതിനപ്പുറം ഇത് ഒരു പേര് കൊടുത്ത പൂജ പെരുന്നാള് എന്താ ഒട്ടന്മാരാണ്. എല്ലായിടത്തും ഉണ്ട് മനുഷ്യന്റെ പറയുന്നേ അടങ്ങുന്നു. ഈ വട്ട് കാണിച്ചിട്ട് നിങ്ങള് പൈസ ഉണ്ടാക്കുന്നു, പൈസ സമ്പാദിക്കുന്നതിന് കാണിച്ചിട്ടുണ്ട്. ഇവിടെയാണ് ഇപ്പൊ കൂടുതൽ ഇന്ത്യയിലാണത് സക്സസ് ആവുന്നത്. വിദേശത്താരെ കൂട്ടി തിരിഞ്ഞു പോകുന്നത് വിദേശത്തുണ്ട്. പള്ളിയൊക്കെ വിൽക്കുകയാണെന്നറിയാം. വിശ്വാസങ്ങൾ വേറെ ബാറും അത് ജപ്പാന് ചൈനങ്ങളോട് ഏഷ്യൻ രാജ്യങ്ങളൊക്കെ റെഡി കളർ തരികടി അറബി ഗൾഫിലെ അറബി മാന്ത്രികമായിട്ട് കൂടുതൽ. ശരി, അപ്പൊ നിർത്തിക്കളെ. Thank you.